പുരുഷാർത്ഥോ അത ശബ്ദാത് ഇതി ബാധരായി ഇതാനോപനിഷദം ആത്മജ്ഞാനം കിം അധികാരിദ്വാരേണ കർമ്മണ്യവ അനുപ്രവേശി അഹോസിത് സ്വതന്ത്രമേവ പുരുഷാർത്ഥസാധനം ഭവതി മീമാംസമാന സിദ്ധാന്തേനൈവ യാവത് വക്രമതേ പുരുഷാർത്ഥോ അത ഇതി. ആത്മജ്ഞാനത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആത്മജ്ഞാനം, അദ്വൈതിയെ സംബന്ധിച്ച ആത്മജ്ഞാനം ഏകരൂപമാണ്. പക്ഷേ മീമാംസകരെ സംബന്ധിച്ച ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ വ്യതിരിക്ത ആത്മജ്ഞാനം. വ്യതിരിക്ത ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ദേഹാദികളിൽ നിന്നും ഭിന്നമായ ആത്മജ്ഞാനം. അപ്പോൾ ഈ ആത്മജ്ഞാനം അവരും പറയുന്നുണ്ട്, ഈ ആത്മജ്ഞാനം ഉപയോഗമുള്ളതാണ്. അങ്ങനെ അധികാരിദ്വാരയാണ് എന്നാണ് പറഞ്ഞു. ഇവിടെ അധികാരി എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് അധികാരിയാണ്. കർമ്മം ചെയ്യാൻ വിധിച്ചിരിക്കുന്നവൻ, അവനിലൂടെ ഈ ആത്മജ്ഞാനവും കർമ്മണ്യവ അനുപ്രവിശതി. അവന് കർമ്മത്തോടാണ് ബന്ധം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ജ്ഞാനം, മോക്ഷം അതൊന്നും ശരിയല്ല. ശരിയല്ല എന്ന് പറഞ്ഞാൽ ജൈമിനി മഹർഷി ഇതൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ജ്ഞാനം, മോക്ഷം അതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ പിൽക്കാലത്താണ്. ജൈമിനി മഹർഷിയുടെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തതെല്ലാം കർത്താവായ പുരുഷൻ, ആ പുരുഷനെ കുറിച്ചുള്ള ജ്ഞാനം, അത് എല്ലാം ബന്ധം അതിനെല്ലാം കർമ്മത്തോടാണ്. അതിവിടെ അടുത്ത് പറയും. ഇത് ജൈമിനി പക്ഷം. അടുത്ത് ഭാഷ്യക്കാരൻ്റെ പക്ഷം ആണെങ്കിലോ, സ്വതന്ത്രമേവ പുരുഷാർത്ഥ സാധനം. ജ്ഞാനം ഒന്നിനോടും ബന്ധപ്പെടുന്നില്ല, സ്വതന്ത്രമായിട്ട് തന്നെ പുരുഷാർത്ഥം, മോക്ഷം അതിന് സാധനമാണ്. അത് സമ്യക്ജ്ഞാനം. മുമ്പ് പറഞ്ഞ വ്യതിരിക്ത ജ്ഞാനം, രണ്ടാമത് പറയുന്നത് സമ്യക്ജ്ഞാനം. ഇതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സിദ്ധാന്തേനൈവ തവത് വക്രമതി പുരുഷാർത്ഥോ അതൈതി. ആദ്യം പറയുന്നത് സിദ്ധാന്തം, സാധാരണ പൂർവപക്ഷം ആദ്യം പിന്നീട് സിദ്ധാന്തം. ഇവിടെ അങ്ങനെ തിരിച്ചാണ്. ഇവിടെ ബാദരായണൻ എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായം ആദ്യം പറയുന്നു. ഈ ബാദരായണൻ ആരാണ്? പല ആചാര്യന്മാരിൽ ഒരാൾ, സൂത്ര രചിച്ച ആളല്ല, വേറൊരു ബാദരായണൻ. സൂത്രകർത്താവിനെയും ബാദരായണൻ എന്ന് പറയും. ഇവിടെ അവിടെ ലോമി ഉപവർഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരാചാര്യൻ. അസ്മാൻ വേദാന്ത വിഹിതാത് ആത്മജ്ഞാന സ്വതന്ത്ര പുരുഷാർത്ഥ സിദ്ധരീതി ബാധരായണാചാര്യമനി. അപ്പൊ വേദാന്ത വിഹിതമായ, വേദാന്തത്തിൽ നിർദ്ദിഷ്ടമായ ഉപനിഷത്തുകളെ നിർദ്ദേശിച്ച ആത്മജ്ഞാനം സ്വതന്ത്രമായി കർമ്മങ്ങളോടൊന്നും ഒരു ബന്ധമുണ്ടാകും. അത് പുരുഷാർത്ഥം, മുക്തി അതുകൊണ്ട് ശ്രദ്ധിക്കുന്നു എന്നാണ് ബാധരായണ ആചാര്യന്റെ അഭിപ്രായം. അസ്മാ വേദാന്താത് വിഹിതാത് ആത്മജ്ഞാന, വേദാന്തത്തിൽ വിധിച്ച ആത്മജ്ഞാനത്തിൽ നിന്നും സ്വതന്ത്രമാണ് പുരുഷാർത്ഥ സിദ്ധ്യതി. പുരുഷാർത്ഥം സിദ്ധിക്കുന്നു. ഏത് ഗണത്തിലാണ് സിദ്ധ്യതി? ഷിതു സംസിദ്ധു എന്നാണ് ബാധരായണ ആചാര്യോ മന്യതേ. അപ്പൊ മന്യതയോ മനജ്ഞാനേ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. വേറൊന്നുണ്ട്, മനു അവബോധനേ മനുതേ. അത് പഠിച്ചോ? അതവിടെ വരുന്ന സ്വാതി എല്ലാം പഠിച്ചിരിക്കുന്നു. അത് വളരെ പുരോഗമിച്ചുപോയി. മന്യത്തെ നല്ലതും പറയണമല്ലോ. കണ്ടത് പറയണമെന്തായാലും. ഇതൊക്കെ തിരിച്ചറിയുന്നതിനുള്ള ബോധം ഉണ്ടായിരിക്കുന്നു. കുത ഏത് തവകമ്യത, ഇതെങ്ങനെ അറിയുന്നു? സ്വതന്ത്രം എന്ന് പറയുന്നത് മീമാംസകരെന്താ പറയുന്നത്? വ്യതിരിക്ത ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം. അതുണ്ടായാലും അതിനി വിശദീകരിക്കും. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോണ്ടേ? അതിന് ഉറപ്പ് കിട്ടിയാലേ ആരെങ്കിലും കൂടെ യാഗം ചെയ്യത്തുള്ളൂ. അപ്പൊ അത് കർമ്മത്തിന് സ്വതന്ത്രമല്ല, പുരുഷാർത്ഥ സാധനമല്ല. അവർക്കും പുരുഷാർത്ഥമുണ്ട്. എന്താണ് പുരുഷാർത്ഥം? സ്വർഗം. ഇവിടെ അങ്ങനെയുള്ള ആത്മജ്ഞാനം അങ്ങനെ ഏതെങ്കിലും വഴിക്ക് പോയി ഒന്നുമല്ല. കർമ്മത്തിൽ നിന്നും സ്വതന്ത്രം. കർമ്മത്തിൽ എങ്ങനെയാണോ അത് അംഗമാകുന്നത് അങ്ങനെയല്ല. അവിടെ അധികാരി ദ്വാരേണ, ഇവിടെ ആദ്യം അധികാരി. അധികാരി വരുമ്പോൾ ബാക്കിയെല്ലാം വരും. ജാതിയും മതവൻ വർഗവും എല്ലാം വരും. അതിൽ പുരുഷൻ വരും, അധികാരിയായ പുരുഷൻ. പുരുഷനെ കുറിച്ചുള്ള ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ പുനർജന്മചിന്ത വന്നത്. ഈ പുനർജന്മചിന്ത വരുന്നതിന് കാരണം ഇതാണ്. പിൽക്കാലത്ത് പിന്നെ യോഗികളും അവരവരുമൊക്കെ പറയാൻ തുടങ്ങി, എന്താണോ എനിക്ക് അനേക ജന്മങ്ങളുടെ ബോധമുണ്ടത്. പക്ഷെ തുടങ്ങിയത് അങ്ങനെയൊന്നുമല്ല, തുടങ്ങിയത് വേദത്തിൽ നിന്നാണ്. അത് തുടങ്ങാൻ എന്താ കാരണം? പുനർജന്മചിന്ത തുടങ്ങാൻ. അതാണ് ഇവിടെ പറഞ്ഞ അധികാരി ദ്വാരയാണ്. ഇവിടെ വേദത്തിൽ കർമ്മം ചെയ്യാൻ വിധിച്ചു, ചെയ്യുന്നു. പക്ഷെ ഫലം എന്ന് പറയുന്നത് മരണശേഷമേ കിട്ടത്തുള്ളൂ. അപ്പൊ മരണശേഷമുള്ള ഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? ശരീരവ്യതിരിക്തനായ ഒരു ആത്മാവ് വേണം, ആത്മാവിനെ കുറിച്ചുള്ള ബോധവും വേണം. അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യുന്നവന് കർത്താവും ഭോക്താവുമായിട്ടുള്ള ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, അതാണ് ആത്മജ്ഞാനം. ഈ ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ അവൻ കർമ്മം ചെയ്യത്തുള്ളൂ. അപ്പം മരിച്ചാൽ തീരാൻ പാടില്ല. അതിനുശേഷം അവന് വീണ്ടും ജന്മമുണ്ടാവണം, കർമ്മഫലം അനുഭവിക്കും. അങ്ങനെയാണ് ഈ പുനർജന്മ ചിന്ത വന്നത്. പുനർജന്മ ചിന്ത ഈ കർമ്മത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാണ്. പിന്നീടാണ് അത് എല്ലാവരും ഏറ്റുപിടിക്കാൻ തുടങ്ങിയത്. ആ വൈദിക കാലം കഴിഞ്ഞു. വൈദിക കാലമെന്ന് പറയുന്നത് ഗോത്രകാലം. ആ കാലം കഴിഞ്ഞിട്ട് പിന്നീട് മനുഷ്യൻ പല വിഷയങ്ങളിലും പ്രവഹിച്ചപ്പോൾ അവിടെ മന്ത്രവും തന്ത്രവും യോഗവും പല വിദ്യകളും ഒക്കെ വന്നു. അപ്പോൾ അവരും എല്ലാം പറഞ്ഞു പുനർജന്മമുണ്ട്. ഈ തുടങ്ങി വെച്ചത് ഈ ഉദ്ദേശത്തിലാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അധികാരിദ്വാരേണ. അദ്വൈതി പറയുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആത്മജ്ഞാനം മോക്ഷം, ഇവിടെ അധികാരിയുടെ ആവശ്യമൊന്നും ഇല്ല. പുനർജന്മത്തിൻ്റെ ആവശ്യവും ഇല്ല. അതവിടുത്തെ വിശദീകരിക്കും, ഇവിടെ തന്നെ വിശദീകരിക്കും. ബാദരായണ ആചാര്യന്റെ അഭിപ്രായം വരുന്നു കുതേത തവകമ്മിലെ ശബ്ദാദിത്യാഹ. ഇതൊക്കെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ചോദ്യം? ശബ്ദാദ സൂത്രത്തിൽ സൂത്രം എന്താണ്? പുരുഷാർത്ഥം അതഹ. പുരുഷാർത്ഥം എങ്ങനെ ശ്രദ്ധിക്കുന്നു? സ്വതന്ത്രമായ ആത്മജ്ഞാനത്തിലൂടെ. ഹേതു എന്തുകൊണ്ടാണ് എന്നുള്ള ശബ്ദ അതഹ എന്ന് വെച്ചാൽ എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട്. അസ്മാത് സ്വതന്ത്ര ജ്ഞാനം കൊണ്ട്. അതിന് ഹേതു എന്താ? ശബ്ദ. അതേതാ ശബ്ദം? തഥാഹി അടുത്ത് പറയുന്നു തർദിശവും ആത്മവിത്. ഇവിടെ നിന്ന് പുനർജന്മത്തെക്കുറിച്ചും എന്താണ് വ്യതിരിക്ത ആത്മാവിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ചും അങ്ങനെയൊന്നും പറയുന്നില്ല. അവന് സമ്യജ്ഞാനം ഉണ്ടായോ അവൻ തരത്തി ശോകം ദുഃഖത്തെയെല്ലാം അതിക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ മുക്തി. ശോകാതിക്രമണം എന്ന് പറയുന്നത് മുക്തിയാണ്. നേരിട്ട് പറയുകയാണ് ഇവിടെ. ഇതാണ് ശബ്ദം. സയോ ഹവൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മ ഏവഭൂതി അവരുടെയും പറഞ്ഞു ബ്രഹ്മവേദ. ആ പരമമായ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് പുനർജന്മവും ഫലാനുഭവവും ഒന്നുമില്ല. അവൻ ബ്രഹ്മ ഏവ ബ്രഹ്മം തന്നെ വളരെ പ്രസിദ്ധമായ വാക്യമാണ്. ബ്രഹ്മവിദാപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ അവന് പിന്നെ പുനർജന്മവുമുണ്ട്. ഇതാണ് ശബ്ദങ്ങൾ. ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവ ചിരം യാവന്ന വിമോക്ഷി അധ സമ്പത്സി. ഇതും എപ്പോഴും ഭാഷകാരൻ ആവർത്തിക്കുന്നു. ഒരുത്തനെ പിടിച്ച് കണ്ണുകെട്ടി കള്ളന്മാരെ കാട്ടിക്കൊണ്ടിട്ട് വേറൊരാൾ വഴി പറഞ്ഞു കൊടുത്ത് ഇവിടെ കാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ സന്ദർഭത്തിലാണിത് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഒരാൾ ഉപദേശിച്ചു കൊടുത്തു ഇതാണ് വഴി. അതുപോലെ ഇവിടെയും ഒരാൾ പറഞ്ഞു കൊടുക്കാൻ വേണം. ആചാര്യവാൻ പുരുഷോ വേദ. അങ്ങനെ ഒരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഇതിനറിയാൻ പറ്റൂ, അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ഇനി അറിഞ്ഞു കഴിഞ്ഞാലോ പുനർജന്മമൊന്നുമില്ല, അതൊന്നും വേണ്ട, വേറെടുത്ത് പോയി ജനിക്കേണ്ട കാര്യമില്ല. തസ്യ താവദേവ ചിരം കാലതാമസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എത്ര താവദേവ യാവന്ന വിമോക്ഷി വിമോക്ഷത. ഛന്ദസ്സിൽ വിഭക്തി വ്യത്യം വരും. പ്രഥമ വിമോക്ഷത്തെ അനുപോലെ ഉത്തമോക്ഷം വന്നു വിമോക്ഷി. വേദത്തിൽ അങ്ങനെയൊക്കെ പ്രയോഗിക്കും. അവൻ പ്രാപിക്കുന്നു എന്നാണ്, അവൻ മോചിക്കുന്നു. യാവന്ന വിമോക്ഷേ എന്ന് പറഞ്ഞാൽ എന്താണോ മരണം, മരണം വരെ പ്രതീക്ഷിക്കുക സമാധിയാകുന്നതുവരെ. അത് സമ്പത്തി. അത് കഴിയുമ്പോൾ അത് അങ്ങനെ ഈ മരണം വരെ പ്രതീക്ഷിക്കാൻ പറയുന്നത് എന്താണ്? ഇവിടെ എല്ലാം കർമ്മ സന്ദർഭങ്ങളിൽ വരുമ്പോൾ ശരീരവ്യതിരിക്തമായ ആത്മാവ് അതിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് തീരത്തില്ല. മരണം കൊണ്ട് അവസാനിക്കുന്ന മരിച്ചതിന് ശേഷം വീണ്ടും കർമ്മഫലത്തെ അനുഭവിക്കാൻ ജനിക്കുന്നു. അത് മഴ പെയ്യാനുള്ള കർമ്മം ചെയ്താലും പുത്രകാമേഷ്ടിയായാലും ശരി, ഇവിടെ കൊണ്ട് തന്നെ കാര്യം നടക്കണമെന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും, നടന്നില്ലെങ്കിൽ പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാശ് മുടക്കിയില് ബുദ്ധിമുട്ടുണ്ട, സർവസ്വ ദാനം ചെയ്തതിൽ അശ്വമേധം 100 അശ്വമേധം ചെയ്യും. 100 അശ്വമേധം ചെയ്ത് കഴിയുമ്പം സർവസ്വ ദാനമാണ്. സർവവും ദാനം ചെയ്ത് വീണ്ടും ചെയ്ത് അങ്ങനെ വീണ്ടും ചെയ്ത് അങ്ങനെ വീണ്ടും ചെയ്ത് 100 അശ്വമേധം. സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ല. ശ്രീരാമൻ 100 അശ്വമേധം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്കേ അത് പറ്റും. അപ്പോ ഒരു അശ്വമേധം ചെയ്ത് ഇത്രയും മുതലും മുടക്കിയാൽ എന്താ ഇതിന് ലാഭമെന്ന് ചിന്തിക്കണ്ട. മരിച്ച ശേഷം വീണ്ടും ജനിക്കും ഇതൊക്കെ അനുഭവിക്കാൻ എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കർമ്മപ്രകരണങ്ങളെല്ലാം പറയും. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ ഒന്നും പറഞ്ഞത് അത് സമ്പത്സ്യേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുക്തിയാണ്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ആ ചിന്താഗതിക്ക് വലിയൊരു മാറ്റമാണ് ഉപനിഷത്തിലൊന്ന്. പിന്നെ പുനർജന്മത്തെയൊന്നും കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ സാധിക്കും. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞ് ശരീരം നശിക്കുന്നത് വരെ ഒന്ന് പ്രതീക്ഷിക്കുക, ഇത്രയും കാലം ജീവിച്ചില്ലേ, മരണം വരെ ഒന്ന് പ്രതീക്ഷിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജന്മമില്ല, സംസാര നിവൃത്തി, പിന്നെ അങ്ങോട്ട് പോകത്തില്ല. അപ്പൊ അതെന്തുകൊണ്ട് പറയുന്നു, ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന, ഈ ശരീരം ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്ന കർമ്മം, അതിനാണ് പ്രാരബ്ധം. ആ കർമ്മങ്ങൾ കൊണ്ട് ഈ ശരീരം നിലനിൽക്കും. ഈ ശരീരം നിലനിൽക്കുമ്പോൾ ഈ ശരീരത്തിലുള്ള ഭോഗങ്ങൾ അനുഭവിക്കണം, ഈ ശരീരത്തിലിരുന്നുള്ള കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. ഏതാണോ അത്, അത് മുഴുവാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? പ്രാരബ്ധ അധീനമായ ശരീരം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മുക്തേഷുവത്, മുക്തേഷുവിനെ പോലെ കയ്യിൽ നിന്ന് പോയ അസ്ത്രം പോലെ ഇതിനെ ഇടയ്ക്ക് തടയാൻ പറ്റില്ല. ശരീരം വീഴുന്നു, അതോടുകൂടി എല്ലാം അവസാനിക്കുന്നു. പിന്നെ പുനർജന്മത്തെക്കുറിച്ച് ചിന്തയെ വേണ്ട, അതോടെ അവസാനിച്ചു. എന്തുകൊണ്ടില്ല, വീണ്ടും ഒരു ജന്മം കൂടെ സാധിക്കില്ല എന്നുള്ള പ്രാരബ്ധം നശിച്ചു, സഞ്ചിതമാകാമിയും നശിച്ചു, ഒന്നുമില്ല. ഹേതുണ്ടെങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് ഹേതുവില്ല, ഫലവുമില്ല. അല്ലെങ്കിൽ പിന്നെ ജ്ഞാനം തന്നെ വ്യർത്ഥമായി, ജ്ഞാനം ഉണ്ടായി വീണ്ടും ഹേതു അവശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്. അതെല്ലാം ഭാഷ്യകാരനോട് വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, എന്താണ് പുരുഷാർത്ഥ സാധന സ്വതന്ത്രമേവ, ഒന്നിനെ അപേക്ഷിക്കുന്നു, പ്രാരബ്ധത്തെ അപേക്ഷിക്കുന്നില്ല, മറ്റെന്തെങ്കിലും കർമ്മത്തിനെ അപേക്ഷിക്കുന്നില്ല, ജന്മത്തെ അപേക്ഷിക്കുന്നില്ല. ജ്ഞാനമുണ്ടായോ അടുത്തത് വിശദീകരിക്കും. ഇവിടെ വിശദമായി സന്യാസത്തെ കുറിച്ചൊക്കെ പറയും. അപ്പോ അവിടെ പറയും, പിന്നെ വേറെ ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. എന്നാൽ ശരി, ജ്ഞാനമുണ്ടായി, ഇനി ഒന്ന് ചത്ത് കിട്ടിയാൽ മതി, അങ്ങനെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പ്രതീക്ഷിച്ചൊന്നും ഇരിക്കത്തില്ല. ചിലതൊക്കെ പറയുമല്ലോ, വയസ്സായി അമ്മമ്മമാരൊക്കെ ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയാവും. തത്വജ്ഞാനിക്ക് അങ്ങനെ ഒരു നിലപാടാണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ കുറച്ച് കാലം കൂടെ ഇത് നീട്ടാൻ വല്ല വഴിയുമുണ്ടോ? അതുമില്ല. അത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വായിച്ച് 30 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, വെറും 30 വർഷം മരിക്കണോ മരിക്കണ്ടേ എന്നുള്ളത് കാശുള്ളവന്റെ തിരഞ്ഞെടുക്കലാണ്. എന്നുവെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 50 വർഷമോ 100 വർഷമോ 150 പൈസക്കനുസരിച്ച് എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ അതനുസരിച്ച് നമുക്കൊക്കെ സാധിക്കുമെന്നറിയത്തില്ല. നീട്ടാം, അതെങ്ങനെ നീട്ടും? സയൻസ് അവിടെ എത്തും, അതിനുള്ള വിദ്യ അപ്പോഴേക്കും കണ്ടുപിടിക്കുമെന്നാണ്. അപ്പോൾ കാശുള്ള ജ്ഞാനികളെല്ലാം നീട്ടുമായിരിക്കും, അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാത്തൊരു ചത്ത് മണ്ണടിഞ്ഞു പോകും, പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തായാലും അതിനുള്ളൊരു അവസരമുണ്ട് എന്നാണ് സയൻസ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രതീക്ഷയെന്നും ഇവിടെ പറയുന്ന തത്വജ്ഞാനിക്ക് ആ സമയത്തും ഉണ്ടാകത്തില്ല. എന്നാൽ കുറച്ച് നീട്ടാം, അല്ലെങ്കിൽ ഒടുങ്ങിയാൽ മതി, അങ്ങനൊരു ചിന്തയില്ല. സസംബസ് അത് പ്രാരബ്ധം അനുസരിച്ച്, പ്രാരബ്ധ ശരീരം അനുസരിച്ച് ഏതുവരെ ഉണ്ടോ അതുവരെ അത് നശിച്ചോളും എന്നാണ് ഇതി. ആത്മാപഹതപാത്മാ ഇതിപക്രമ്യ സർവാംശ ലോകാനാപ്നോതി സർവാംശ്ച കാമാ തം ആത്മാനം അനുവിദ്യ വിജാനാതി ഇതി. ഇത് ഉപാസന ആ വഴിക്ക് പോകുന്നവരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അവിടെ ചെന്നാലും മുക്തിയുണ്ട്, അത് മുക്തിക്ക് പോവുകയാണല്ലോ, അത് സ്വർഗ ഫലത്തെ അനുഭവിക്കാനല്ല. ആത്മാപഗതപാത്മാ എന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്നത് സർവാംശ ലോകാൻ ആപ്നോതി സർവാംശ കാമാൻ എന്നെല്ലാം പറയുന്നത് ബ്രഹ്മലോകത്തിലെ കാര്യമാണ്. തമാത്മാൻ അനുവിദ്യ, ആ ആത്മാവിനെ ഉപാസിച്ചിട്ട് ആരാണോ അവിടെ എത്തിച്ചേരുന്ന അവിടെ അറിയുന്നത്. ഇവിടെയെല്ലാം പറയുന്നിടത്ത് എന്താണ്? ആത്മജ്ഞാനം മുക്തിയാണ്. ഇതിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഉത്തരായണത്തിലൂടെ പോയി ഉള്ള കാര്യങ്ങളാണ്. ഇനി വ്രതാരണ്യത്തിൽ തന്നെ പറയുന്നു, ആത്മാവാരി ദൃഷ്ടം ഏത്യപക്രമേ ഏതാവതരേ ഖല്ലു അമൃതത്വം. ഇതാണോ അമൃതത്വം, മുക്തി? അതും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ മരണത്തോടുകൂടി മുക്തി സംഭവിക്കുന്നു എന്നാണ്. ഇത്യവും ജാതികശ്രുതി കേവലായ വിദ്യായ പുരുഷാർത്ഥ ഹേതുത്വം ശ്രമം. ഇവിടെയെല്ലാം കേവല വിദ്യ ആണ് പുരുഷാർത്ഥ ഹേതു, അല്ലാതെ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞ് ആ അറിവോടുകൂടി ഒരു കർമ്മം ചെയ്ത് അതിൻ്റെ പുണ്യം സമ്പാദിച്ച് മുക്തി നേടുന്നതാണ്. ഇതാണ് സിദ്ധാന്തം, ബാദരായണാചാര്യന്റെ അഭിപ്രായം. ഇവിടെ സിദ്ധാന്തം പറഞ്ഞപ്പോൾ തിരിച്ച് പൂർവക്ഷി പറയുന്നു, അഥാത്ര പ്രത്യവതിഷ്ഠത ചോദ്യം ചെയ്യപ്പെടുന്നു സിദ്ധാന്തം. എന്താണ് ശേഷത്വ പുരുഷാർത്ഥവാദോ യഥ അന്വേഷു ഇതി ജൈമിനി. ഈ ജൈമിനി മഹർഷിയാണ് ഇതിന് ഏറ്റവും വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞത്. ഏറ്റവും പ്രാമാണികനായ ആചാര്യനുമാണ് ജൈമിനി. പക്ഷേ ശങ്കരാചാര്യർക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഈ വ്യതിരിക്ത ആത്മദർശിയാണ്, അങ്ങനെ യോജിക്കുന്നു. അതുകൊണ്ട് പക്ഷെ അതൊരു തുടക്കം എന്നുള്ളതിനൊക്കെ അംഗീകരിക്കും. ഒന്നിനെയും അംഗീകരിക്കാതിരിക്കുന്നതിലും ഭേദമാണ്, ശരീര വ്യതിരിക്തമായ ഒന്നുണ്ടെന്ന് അംഗീകരിക്കുന്നു. അത്രയും ജൈമിനി മഹർഷിക്ക് ഭക്ഷ്യകാരന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാം, അതിനപ്പുറം കഴിയത്തില്ല. അതിനപ്പുറം കഴിയുമ്പോൾ ജൈമിനി മഹർഷിയെ നിശിതമായി തന്നെ ഭക്ഷ്യകാരൻ വിമർശിക്കും. ജൈമിനി എന്താണ് പറയുന്നത്? കർത്തൃത്വന ആത്മഹ കർമ്മശേഷത്വ തദ്വിജ്ഞാനമഭി വ്രീഹി പ്രോക്ഷണാധിപ വിഷയദ്വാരേണ കർമ്മസംബന്ധിവീത്യത തസ്മിൻ അവഗത പ്രയോജനാത്മജ്ഞാനേ യാ ഫലശ്രുതി സാർത്ഥവാദ ഇതി ജൈമിനി രാചാര്യോ മന്യത്തെ യഥാന്വേഷ ദ്രവ്യ സംസ്കാര കർമ്മസു യസ്യ പർണമയേ ജുഹുർഭവതി നാസ പാപം ശ്ലോകം ശൃണോതി യതംഗേ ചക്ഷുർ ഏവ ഭ്രാതൃവ്യസ്യ വൃങ്ക്തേ യത് പ്രയാജ അനുയാജ ഇജ്യന്തേ വർമ്മവാ ഏതത് യജ്ഞസ്യ ക്രിയതേ വാത്മയച മാനസ്യ ഭ്രാതൃവ്യ അഭിഭൂത്യൈ ഇത്യേവം ജാതിയക ഫലശ്രുതി അർത്ഥവാദ. ഇതാണ് ജൈമിനിയുടെ പ്രയോഗം. എന്താണ് നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മവേദ ബ്രഹ്മവിദ് ഭവതി എന്നൊക്കെ പറയും. ആത്മജ്ഞാനം തരതിശോകം ആത്മവിത്ത്, ആത്മവിത്തെന്ന് വെച്ചാൽ ആത്മജ്ഞാനത്തിൽ ആണ് അതിൻ്റെ ഫലം പറയും. ഇതെല്ലാം വെറും അർത്ഥവാദം എന്നും വെറും സ്തുതിപരം എന്നാണ്. അല്ല, ഇതുകൊണ്ട് അങ്ങനെ ഒരു മുക്തിയോ ഇടപാടോ യാതൊന്നുമില്ല, സ്തുതിക്കാൻ വേണ്ടി പറയും. ഇത്തരം അർത്ഥവാദങ്ങൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദത്തിനുമുണ്ട് ധാരാളം. അർത്ഥവാദ കഥകൾ കഥകളാണ് എന്നാണ്. ജൈമിനി മഹർഷിയുടെ അഭിപ്രായം. ഇതും മഹർഷിയാണേ പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാം മഹർഷിമാരാണ്. കർത്തൃത്വേന ആത്മനഃ കർമ്മശേഷത്വ. ആത്മാവ് എന്ന് പറയുന്നത് കർമ്മാംഗമാണ്. എന്തുകൊണ്ട്? ആത്മാവ് കർത്താവായതുകൊണ്ട്. കർമ്മം എന്താന്ന് വെച്ചാൽ, ഒരു കർമ്മം പൂർത്തിയാകുന്നതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം കർമാംഗങ്ങളാണ്. വ്രീഹി യവം തുടങ്ങിയതെല്ലാം. അതുപോലെ ആത്മാവ് ഒരു കർമാംഗമാണ്. മീമാംസയിൽ അതിലപ്പുറം ആത്മാവിന് യാതൊരു സ്ഥാനമില്ല. എങ്ങനെ അത് കർമാംഗമാകുന്നു? കർത്തൃത്വേന. പിന്നെ എങ്ങനെ അത് കർമാംഗമാകുന്നു? ഭോക്തൃത്വേന. കർമ്മം ചെയ്യാനും ഒരുത്തം വേണം, ഇതൊക്കെ അനുഭവിക്കാനും ഒരുത്തം വേണം. അങ്ങനെ കർമ്മത്തിൻ്റെ ഭാഗമാണത്. അതാണ് കർത്തൃത്വനാത്മന കർമ്മശേഷത്വം. തദ്വിജ്ഞാനമവി. അപ്പോൾ ഈ ആത്മവിജ്ഞാനം അതെവിടെയൊക്കെ എങ്ങനെയെല്ലാം പറഞ്ഞാലും ശരി, അതും കർമ്മസംബന്ധിയാണ്. കർമ്മമായിട്ട് അതിന് ബന്ധമുള്ളൂ. അതാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു. അല്ല, നിങ്ങളീ പറയുന്ന ബ്രഹ്മജ്ഞാനം, മോക്ഷം, അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ലെന്നാണ് ജൈമിനി ആചാര്യം പറയും. അങ്ങനെ ഒന്നിനെ കുറിച്ച് ജൈമിനി പറഞ്ഞതേയില്ല. ഭക്ഷ്യകാരൻ ഇവിടെ എടുത്തു പറയണം ജൈമിനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാന്ന്. ജൈമിനി ആത്മാവിനെയും ആത്മജ്ഞാനത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ കർമ്മസംബന്ധിയായിട്ടാണ്. തദ്ജ്ഞാനമായി വിറീഹി പ്രോക്ഷണാധിപ വിഷയദ്വാരേണ കർമ്മം സംബന്ധി ഏവ വ്രീഹീൻ പ്രോക്ഷതി വ്രീഹീൻ അവഹന്തി. പ്രോക്ഷണം, അവഹനനം, വിരലിട്ടിട്ട് ഒലക്ക് കൊണ്ടിടിക്കുക, അവിടെയൊക്കെ വ്രീഹി എങ്ങനെയാണോ കർമ്മത്തിൻ്റെ അംഗമാകുന്നു അതുപോലെ. അതെന്തിനാ ഈ ഉദാഹരണം പറയുന്നത്? വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, പൂർവമീമാംസയിൽ വിചാരം ചെയ്തതുമാണ്. അവിടെയെല്ലാം കർമ്മാംഗങ്ങളായി അതിനെ സ്വീകരിച്ചതുപോലെ കർമ്മസംബന്ധി വൈദ്യത തസ്മിൻ അവഗത പ്രയോജനെ ആത്മജ്ഞാനെ ഫലശു. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ആത്മവിത്തെന്ന് പറഞ്ഞ ആത്മാവിനെ അറിയുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നു തരതി ശോകം സമ്പത്തി സസമ്പത്തി ഇങ്ങനെയുള്ള ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നതോ? ഫലവും പറഞ്ഞിട്ടുണ്ട്. വെറും ആത്മജ്ഞാനത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നു ഉപനിഷത്തുകൾ. ശോകനിവൃത്തി അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുകയും അടുത്ത് ശോകനിവൃത്തിയെ കുറിച്ച് പറയുകയും ചെയ്യും. എങ്ങനെ പറയാൻ പറ്റും? ആത്മജ്ഞാനം കർമ്മസംബന്ധിയാണ്. ഫലം പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. പറയുന്നു ഫലം പറഞ്ഞിരിക്കുന്ന വെറും അർത്ഥവാദം. അർത്ഥവാദം എന്ന് വെച്ചാൽ അതിൻ്റെ മുഖ്യാർത്ഥത്തെ എടുക്കണ്ട, അങ്ങനെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് കർമ്മമൊക്കെ ചെയ്ത് പരലോകത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ അസുഖം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇവിടെ ഇത് സങ്കല്പിക്കാൻ കൂടി കഴിയത്തില്ല. അത്രയും വലിയ സുഖമാണ്. ഇങ്ങനെയൊക്കെ സ്തുതിച്ച് പറയുന്നു. സ്തുതി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല. സ്തുതി എന്ന് വെച്ചാൽ സ്തുതി മാത്രം. നവഗത പ്രയോജന ആത്മജ്ഞാനേ യാ ഫലശ്രുതി. ആത്മന അവഗതജ്ഞാനം, അവഗതം പ്രയോജനം യസ്യ ആത്മജ്ഞാനസ്യ. ആത്മജ്ഞാനത്തിൽ ഫലശ്രുതി തരതി ശോകം തുടങ്ങിയവ അർത്ഥവാദ ഇതി ജൈമിനി രാജാചാര്യവുമല്ല. ഇത് ജൈമിനിയുടെ അഭിപ്രായം. നോക്കൂ, ഒരേ വേദം. ജൈമിനി എന്ന് വെച്ചാൽ സാക്ഷാത് ഋഷി. ഋഷി എങ്ങനെ മനസ്സിലാക്കി? ഇവിടെ ഭാഷ്യകാരൻ എങ്ങനെ മനസ്സിലാക്കി? വ്യത്യാസം. സാധനം ഒന്ന് തന്നെയാണ്. ഋഷി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവണ്ടേ? പക്ഷേ അവരും പറയുന്ന അത് അസംബന്ധമാണ്, ഋഷി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും. അബദ്ധം പറഞ്ഞാൽ അത് അബദ്ധം തന്നെയാണ് എന്ന് ചിന്തിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആര്? ഭാഷകാരൻ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യം, അബദ്ധം ആര് പറഞ്ഞാലും അബദ്ധം തന്നെ എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇതിനെ നിഷേധിക്കുന്നു ഭാഷകാരൻ, ഇത് ശരിയല്ല. വേദത്തെ വ്യാഖ്യാനിച്ചാണ് ഋഷി, പറഞ്ഞിട്ട് കാര്യമില്ല. യഥാന്യേഷു ദ്രവ്യ സംസ്കാര കമ്മസു, അത് വ്യാഖ്യാനിക്കുകയെന്ന് വെച്ചാൽ ശരിക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ജൈമിനി എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് ഭാഷ്യകാരൻ പറയുകയാണ്, എന്തിനാ അതിനെ നിഷേധിക്കാൻ വേണ്ടി. ഇന്നാണെങ്കിൽ നമ്മൾ വിചാരിക്കൂ ഋഷിയാണ് മിണ്ടത്, മിണ്ടിയ പാപം കിട്ടും എന്ന് കരുതും. യസ്യ പർണമയി ജുഹുർഭവതി നാസ പാപം ശ്ലോക. പർണമയായ ജുഹു, പർണം കൊണ്ടുണ്ടാക്കിയ ജുഹു, ഇതൊരു സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ഉള്ളവന് ഒരിക്കലും ദുഷ്കീർത്തി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പർണമയായ ജുഹു എന്ന് പറയുന്നത് കർമ്മത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. കാരണം ഈ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജുഹു വേണമല്ലോ, ജുഹുവില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റും. അത് പർണമയി എന്ന് പറഞ്ഞു. ഇല കൊണ്ടും ഉണ്ടാകും ജുഹു എന്ന് പറയുമ്പോൾ അതൊരു കർമ്മത്തിൻ്റെ സന്ദർഭത്തിൽ ആ കർമ്മത്തെ സ്തുതിക്കാൻ വേണ്ടി പറയുകയാണ്. അവന് ദുഷ്കീർത്തി ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് ശരി, ഒരു ജുഹു കൈപ്പിടിച്ചാൽ മതിയോ? പോരല്ലോ. അത് വെച്ച് കർമ്മങ്ങളെല്ലാം ചെയ്യണം. പിന്നെ ജുഹു കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവന് ദുഷ്കീർത്തി ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സ്തുതിയാണ്, വാച്യാർത്ഥത്തിൽ എടുക്കണ്ട. അതുപോലെ ഏതാങ്കി ചക്ഷുരേവം ഭ്രാതൃവ്യസ്യ വൃങ്ക്തി, ഒരുവൻ അഞ്ജനം ഉപയോഗിക്കുന്നു. ആ അത് തന്നെ, ഇവിടെ എന്തോ വിട്ടിരിക്കുന്നു. എങ്കിൽ ചക്ഷുരേഷ, ചക്ഷുരേഷ ആ ഏഷന്നു, അതായത് ഇത് കർമ്മത്തിലുള്ളതാണ്. അഞ്ജനം ഉപയോഗിക്കുക, ഇതൊക്കെയാണ് പിൽക്കാലത്ത് വന്നു വന്നു വന്നു വന്ന് എന്തായി മാറിയത്? കുറിയിടലൊക്കെ ആയിട്ട് മാറിയത്. എന്തിനാ കുറിയിടുന്നത്? എന്താ കാര്യം കുറിയിടുന്നത്? എല്ലാവരും ഇടുന്നു, നമ്മളും ഇടുന്നു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊക്കെ പണ്ടേ തുടങ്ങി വെച്ചാണ്, വേദത്തിലെ ഉണ്ട്, അവിടെയുണ്ട്, വൈദികകർമ്മത്തിലെ ഉണ്ട് ഈ കുറിയിടൽ പരിപാടികളൊക്കെ. അവിടെ നിന്ന് വന്നു വന്നു വന്നു പിന്നീട് മനുഷ്യരുടെ ഓരോ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്ന അനുകരിച്ചിട്ടാണ്. അതിൻ്റെ പ്രമാണം നോക്കിയിട്ടൊന്നുമില്ല, മറ്റുള്ളവർ ചെയ്യുന്നു, താനും ചെയ്യുന്നു. അത് വേദത്തിൽ തുടങ്ങിയാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് അറിഞ്ഞു കുറിയിടുന്നു നല്ലതാണ്. ഇങ്ങനെ അഞ്ജനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, കണ്ണിലാണ് അഞ്ജനം ഉപയോഗിക്കുന്നതെങ്കിൽ ശത്രുവിൻ്റെ കണ്ണു പോകും എന്നാ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കുറിയിടുന്നവര് ധൈര്യമായിട്ട് കുറിയിടുക. നെറ്റിയിലാണ്ടെങ്കിൽ മറ്റവൻ്റെ നെറ്റി ഇങ്ങനെ അതൊക്കെ പലതുമുണ്ട്. അതല്ലേ പറയുന്നത്, ഇതൊക്കെ ഇവിടെ നിന്ന് തുടങ്ങിയെന്ന്. പിന്നെ അത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. ആദ്യം എന്തെങ്കിലും ചെയ്യും, പിന്നെ കുത്തിയിരുന്ന് വ്യാഖ്യാനിക്കും എന്താ ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ അറിവും പണ്ടത്തെ അറിവും തമ്മിലുള്ള വ്യത്യാസം. പണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ വ്യാഖ്യാനിക്കും, എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞു. അപ്പോൾ പല വ്യാഖ്യാനങ്ങളും വരും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് ശരിയായിരിക്കും തെറ്റായിരിക്കും എന്നൊക്കെ കാണും. ഇവിടെ വേദം പറഞ്ഞിരിക്കുന്ന കാര്യം പറയാണ്, ശത്രുവിൻ്റെ കണ്ണ് പോകുമെന്ന്. അപ്പോൾ എന്താ ഈ പറഞ്ഞിരിക്കുന്നത്? പോകുമോ? ശരിക്കും പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെയൊക്കെ കണ്ണ് പോകേണ്ടതല്ലേ? പോകുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു സ്തുതിയാണ്, കർമ്മത്തെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഭ്രാതൃവ്യഭിഭൂത്തി. ഈ വൈദികമായ കർമ്മങ്ങളെല്ലാം പഴയകാലത്ത് ഇതിലെല്ലാം ഈ ഇതൊക്കെ ഉണ്ട്. എന്താണ് നേരിട്ട് അഭിചാരക്രിയകളൊന്നും അല്ല ഇതൊന്നും. എന്നാലും ശത്രു നശിക്കണം, താൻ ഇതൊക്കെ, ഈ ശത്രുനാശമൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ അതാ പറയുന്നത്, ഈ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ഈ യജ്ഞം അവന് കവചമാകും. കവചമായി കഴിഞ്ഞാൽ അത് ശത്രുവിനെ നശിപ്പിക്കാൻ, കവചമുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാം, യുദ്ധം ചെയ്താൽ ശത്രുവിനെ കീഴ്പ്പെടുത്താം, നശിപ്പിക്കാം. അപ്പം യജ്ഞം അങ്ങനെ കവചമാകും. കവചമെന്ന് പറയുന്നത് പഴയ കാലത്ത് തോലുകൊണ്ടോ ഇരുമ്പുകൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്, അതങ്ങനെ യജ്ഞമാകും. അപ്പോൾ അതൊരു സ്തുതിയാണ്. പക്ഷെ അങ്ങനെ വരുന്ന എന്തുകൊണ്ട്? പഴയകാലത്ത് യജമാനനാകുമെന്നാണ് വൃത്തികൾക്കൽ. പുരോഹിതൻ യജമാനെ കൊണ്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്. യജമാനെന്ന് പറയുന്ന ഒരു പ്രധാനമായിട്ടും ഇത് ക്ഷത്രിയനാണ്. കാരണം കാശ് അവൻ്റെ കയ്യിലാണല്ലോ, രാജ്യം അവൻ്റെ കയ്യിലായിരിക്കുന്നു, സമ്പത്ത് ഖജനാവ് അവൻ്റെ കയ്യിലാണ്. അപ്പോൾ അവനോട് പറയുകയാണ്, എന്താണ് ഈ യാഗം ചെയ്തോ, ഈ യാഗം ചെയ്തു കഴിഞ്ഞാൽ ഈ യാഗം നിനക്ക് കവചമാകും, ശത്രുക്കളൊന്നും വന്ന് വന്നാക്രമിക്കല്ല, നിനക്ക് ശത്രുക്കളെല്ലാം കീഴ്പ്പെടുത്താൻ പറ്റും എന്നാണ്. ഇത് കവചമാകും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? യാഗം കവചമാകും, ക്ഷണികമായ യാഗം, അവിടെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സ്തുതിയാണ് എന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞു കൊണ്ട് യാഗം ചെയ്യിച്ചിട്ടാണ് ആൾക്കാരെ കൊണ്ട് അവസാനം അതുവഴി ചുരം കടന്നിങ്ങോട്ട് വാളം കുന്തുമായിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാം കെട്ടിപ്പറക്കി ഓടി. ഇതെല്ലാം വിദേശികൾ കൊണ്ടുപോയത് ഒരു കാരണം ഈ യജ്ഞ സംസ്കാരമാണ്. അത് വെറുതെ പാവപ്പെട്ട ബുദ്ധന്റെ തലയിൽ കൊണ്ടുവയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. സന്ദർഭം വന്നുകൊണ്ട് അതുകൂടെ പറഞ്ഞേക്കും, ഇത് ശരിയാവത്തില്ല. ഇതല്ലേ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്? ഇത് കവചമാകും. ഇവിടെ കവചമാകും, ഒരു കുന്തം കൊണ്ട് കുത്തുമ്പോൾ യജ്ഞം കവചമാകും. ഇവിടെയൊക്കെ ഫലശ്രുതി ഇത് അർത്ഥവാദമാണെന്ന് വെച്ചാൽ നേരിട്ട് ഇങ്ങനെ ഒരു ഫലം ഉണ്ടാകും എന്നൊന്നും ധരിക്കരുത്. അർത്ഥവാദമാണ്. ഇതുപോലെ ആത്മജ്ഞാനം ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നു തരതിശോകമാ എന്ന് പറഞ്ഞിരിക്കുന്നതും ഒരർത്ഥവാദ സ്തുതിയാണ്. അല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് ജൈമിനി ആചാര്യൻ. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധ, ഇന്നിപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഒരു തട്ടിപ്പാണ്, ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല എന്നാരെങ്കിലും ഇന്ന് പറയണമെങ്കിൽ നമ്മൾ പറയാം നാസ്തികനാണ്, യുക്തിവാദിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്തെല്ലാം പറയും, അധിക്ഷേപിക്കും. പക്ഷെ പണ്ട് ഇന്നത്തെക്കാൾ കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ജൈവിന് ധൈര്യമായി പറഞ്ഞിരിക്കുകയാണ്, ഇതൊക്കെ അസംബന്ധമാണോ, വെറും അർത്ഥവാദങ്ങളാണോ എന്ന്. എന്നിട്ട് ആരെങ്കിലും ജൈവിനെ നാസ്തികൻ എന്ന് വിളിച്ചോ? അങ്ങനെ കേട്ടില്ല. എന്തെങ്കിലും പറഞ്ഞോ? ആ ജൈമിനിയുടെ അഭിപ്രായം പറയുന്നു സൂത്രത്തിലുണ്ടാവണേ, ജൈമിനി ഹി ശേഷത്വാത് പുരുഷാർത്ഥവാദോ ജൈമിനിയാണ് പറഞ്ഞിരിക്കുന്നത്. ശങ്കരാചാര്യർ പറയും ഇതൊക്കെ അർത്ഥവാദമാണെന്ന്. ശങ്കരാചാര്യർ പറയുന്നത് അർത്ഥവാദമെന്നല്ല, ജൈമിനീയന്മാരും ഇത് അർത്ഥവാദമെന്ന് പറയുന്നുണ്ടാണ്. ജൈമിനി എന്ന് പറയുന്നത് ശങ്കരാചാര്യർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഋഷിയാണ്. ജൈമിനി മാത്രമാണ്, ജൈമിനി, കുമാരുള്ള ഭട്ടൻ, ജൈമിനിയന്മാർ, പ്രഭാകര ഗുരു, അങ്ങനെ എത്രയോ പാർത്ഥസാരഥി മിശ്രൻ, എത്രയോ പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ, പഴയ ആൾക്കാർ പറഞ്ഞാണ് ഈ ആത്മജ്ഞാനം തട്ടിപ്പണം. ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവർ പറയാൻ അനുവദിക്കൂ? പറയാൻ അനുവദിക്കത്തില്ല. അപ്പോൾ പഴയ കാലത്താണ് ഈ അഭിപ്രായമൊക്കെ പറയാൻ കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ആൾക്കാർക്ക്. ഇന്നതില്ല എന്ന് പറഞ്ഞാൽ അടി അടി കിട്ടും, പാപമാണെന്നും പറയും. നാസ്തികനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ജൈമിനി അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഓരോരുത്തർക്കും ഋഷിമാർക്ക് തന്നെ അവർക്ക് കണ്ട അഭിപ്രായം അവർക്ക് പറയാം. അങ്ങനെ പറയുന്നത് മറ്റുള്ളവർ വേണമെങ്കിൽ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാം. അതുകൊണ്ട് അവരെ ഗുണ്ടായുസം കൊണ്ടൊന്നും ആരും ചെല്ലത്തില്ല, തല്ലാനും പിടിക്കാനും ഒന്നും പോകത്തില്ല. ഇന്നങ്ങനെയല്ല. ഇന്നിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ വീട്ടിൽ ബോംബറിയും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അഭിപ്രായം മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൈകാര്യം ചെയ്യുന്ന രീതി പണ്ടുണ്ടായിരുന്നെങ്കിൽ ഈ ജൈമിനിയൊന്നും പുറത്ത് കാണത്തില്ലായിരുന്നു, പേരെ നമ്മൾ കേൾക്കത്തില്ലായിരുന്നു. കാലം മാറിയ മാറ്റം. ജൈമിനിയാണ് പറയുന്നത് ഇതൊക്കെ അർത്ഥവാദമാണ് എന്നാണ്. ജൈമിനി ആചാര്യോ, എന്നിട്ടും ജൈമിനിയെ ഭാഷകാരെന്താ പറയുന്നത്? ആചാര്യനാണ് എന്ന്. ഇതിന്ന് പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നു. ആചാര സംരക്ഷകർ വെറുതെ വിടത്തില്ല, തല്ലും. ഇതാ ഞാൻ പറയുന്നു. കാലം മാറിയിരിക്കുന്നു. ഭാഷകാരൻ എന്താണ് പറയുന്നത്? ആ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുക, ആശയത്തെ. അത് ശരിയല്ല, അസംബന്ധമാണെന്ന് ശ്രുതിയെ വ്യാഖ്യാനിച്ചു യുക്തിയിലൂടെ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ഈ സംഘം. ഇതുപോലെ ഈ ആത്മജ്ഞാനം ഇതെല്ലാം അർത്ഥവാദമെന്നാണ് അവരുടെ അഭിപ്രായം. കഥം പുനർ അസ്യ അനാരഭ്യ അധീതസ്യ ആത്മജ്ഞാനസ്യ പ്രകരണാദീനാം അന്യത്തെ മേനാഭിഹേതുനാ വിനാ ക്രതുപ്രവേശ ആശങ്കത്തെ. പറഞ്ഞ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് അനാരഭ്യാധീതമാണ്, അപ്രകരണ പഠിതമാണ്. ഈ പറയുന്ന കർമ്മത്തിന്റെ പ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ല ഇത് ആത്മജ്ഞാനം. അത് ശ്രുതിലിംഗ ആദി ഒരു പ്രമാണവും കൂടാതെ എങ്ങനെയാ നിങ്ങൾ കർമ്മത്തോട് ബന്ധിപ്പിക്കുന്നത്? മീമാംസകനാണ് കർമ്മത്തോട് ബന്ധിപ്പിക്കുന്നത്. അവരോട് ചോദിക്കുകയാണ്, കഥം പുനരസ്യ അനാരഭ്യ അധീതസ്യ. കർമ്മപ്രകടനത്തിൽ പഠിച്ചിട്ടില്ലാത്ത ആത്മജ്ഞാന പ്രകടനാദീനാം അന്യത ശ്രുതിലിംഗവാക്യപ്രകടനാദി പ്രമാണങ്ങളൊന്നും തന്നെ കൂടാതെ അന്യതപേനാം ഹേതുനാവിനാ ഒരു ഹേതുവും കൂടാതെ ക്രതുപ്രവേശാശങ്കത എങ്ങനെ കർമ്മത്തോട് ആത്മജ്ഞാനത്തെ നിങ്ങൾ ബന്ധിപ്പിക്കും? ആ പ്രകടനത്തിലല്ലോ അത്, കർമ്മത്തിൻ്റെ പ്രകടനം വേറെ, ആത്മജ്ഞാനത്തിൻ്റെ പ്രകടനം വേറെ. ഇത് കർമ്മത്തിൻ്റെ ഭാഗം നിങ്ങൾ എങ്ങനെ പറയുമെന്നാണ്? കർത്തൃദ്വാരേണ വാക്യാത് തദ്വിജ്ഞാനസ്യ ക്രതു സംബന്ധ ഇതിജ്. ജൈമിനിയോട് ചോദിക്കുന്നു, അതിന്റെ ആവശ്യത്തിന്റെ ആവശ്യം എന്താ? കാരണം ജൈമിനി പറയുന്നു, തുടക്കം അതല്ലേ പറഞ്ഞത്, ജൈമിനിയുടെ അഭിപ്രായം അല്ലേ പറയുന്നത്. ജൈമിനി തുടക്കത്ത് കർമ്മസംബന്ധിയേവ ഏതത് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ആത്മജ്ഞാനം കർമ്മസംബന്ധിയാണ്. അതെങ്ങനെ കർമ്മസംബന്ധിയാവുന്നത്? ഇതിന്റെ പ്രകരണം വേറെയല്ലേ. കർമ്മം എന്ന് പറയുന്നത് കർമ്മകാന്ഡം വേറെ, ഇവിടെ പറയുന്ന ആത്മജ്ഞാനം വേറെ. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ നിങ്ങൾ ചേർക്കുന്നു? രണ്ട് പ്രകരണത്തിലാണ്. കാരണം പ്രകരണാദി ഒരു പ്രമാണം കൂടാതെ പറയുന്നു. അത് ചേർക്കാൻ ഞങ്ങൾക്ക് എന്താണ്? കർത്തൃദ്വാരേണ വാക്യാ തദ്വിജ്ഞാനസ്യ അക്രദ സംബന്ധം പറയുന്നത് കർത്തൃദ്വാര. കാരണം കർമ്മം ചെയ്യുന്നത് ആത്മാവാണ്, കർത്താവായ ആത്മാവ്. ആ കർത്താവായ ആത്മാവിന്റെ ജ്ഞാനം, അതാണ് ആത്മജ്ഞാനം. അത്രേ ജൈമിനി സ്വീകരിക്കുന്നുള്ളൂ. ആത്മജ്ഞാനത്തിലൂടെ എങ്ങനെയാണോ കർത്താവ് കർമ്മത്തിന്റെ അംഗമാകുന്നത്, അതുപോലെ ആത്മജ്ഞാനവും ആത്മാവ് കർമാംഗമാണെങ്കിൽ ആത്മജ്ഞാനവും കർമാംഗമാണ്. അപ്പൊ കർമാംഗമാവെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായാലേ അവന് കർമ്മം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് കർമ്മം ചെയ്യുന്നത്? ഈ ശരീരം മാത്രമേ ഉള്ളൂ, ഇത് ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കാ ഫലം കിട്ടുന്നു? അപ്പൊ ഭാഷ്യകാരൻ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന ഈ ആശയത്തെ ഇത്രയും വിപുലമാക്കിയെടുക്കുന്നതിന് മുമ്പ് ഈ ആത്മജ്ഞാനം ഏതൊക്കെ വഴിയിലൂടെയാണ് കടന്നുപോയത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരെല്ലാവരും ഈ ആത്മാവിനെ കുറിച്ചും ആത്മജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് ചിന്തിച്ച് തലമുറകളായി ചിന്തിച്ചിട്ടാണ് ഈ ഭാഷ്യകാരന്റെ അഭിപ്രായത്തിലെത്തി. അല്ലാതെ സുപ്രഭാതത്തിൽ ഇങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീണതെന്നുള്ള ആത്മജ്ഞാനം ഈ പറയുന്ന മഹർഷിമാർ ആചാര്യന്മാർ തലമുറകളിലൂടെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് സമ്യജ്ഞാനം എന്ന് പറയുന്ന ഒരാശയത്തിൽ എത്തിച്ചേരുന്നത്. അതാണ് ഭാഷകാരൻ ഇവിടെ പറയുന്നത്. കർത്തൃദ്വാരേണ കർത്താവിലൂടെ വാക്യാത്, അതിനും വാക്യ ശ്രുതിവാക്യങ്ങളുണ്ടല്ലോ. നേരത്തെ പറഞ്ഞല്ലോ ആത്മാനമാനി വിദ്യ എന്നൊക്കെ ശ്രുതിവാക്യങ്ങളുണ്ട്. അതിലൂടെ തദ്വിജ്ഞാനസ്യ ആത്മജ്ഞാനത്തിന് കൃതസംബന്ധം കർമ്മസംബന്ധം വരുന്നുണ്ട്. വാക്യാ വിനിയോഗാനുപത്തെ അത് ശരിയല്ല. വാക്യത്തിലൂടെ ജ്ഞാനത്തിന് കർമ്മസംബന്ധം എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ടല്ല എന്ന് അടുത്ത് വിശദീകരിക്കുന്നു. കർത്താവ് വ്യഭിചാരി ദ്വാരം അവ്യഭിചരണാഹി കേനചിത് ദ്വാരേണ അനാരഭ്യാതീതാനാമപി വാക്യനിമിത്ത കൃതസംബന്ധ അവഗപ്യതെ കർത്താത് വ്യഭിചാരിദ്വാരം ലൗകി വൈദിക കർമ്മസാധാരണ. ഇത് മീമാംസയുടെ ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഇവിടെ കൂടുതലായി ചർച്ച ചെയ്യുന്നതൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ആത്മാവാരെ ദ്രഷ്ടവ്യ തുടങ്ങിയ ഈ വാക്യങ്ങൾ, ഈ വാക്യങ്ങളിലൂടെ ആത്മജ്ഞാനത്തിന് കൃതസംബന്ധം പറയണം. അത് ശരിയാകത്തില്ല. എന്തുകൊണ്ട് ശരിയാകത്തില്ല? കാരണം അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെയുള്ള ആത്മാവിന് എപ്പോഴും അങ്ങനെ ഒരു സംബന്ധം ഉണ്ടായിരിക്കും. പക്ഷെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും കർമ്മസംബന്ധിയല്ല. അപ്പോൾ കർമ്മബന്ധം, ആത്മാവിൻ്റെ കർമ്മബന്ധം ഉറപ്പിക്കണമെങ്കിൽ ആത്മാവിനെപ്പോഴും കർമ്മവുമായിട്ട് ബന്ധം അതില്ല. കാരണം ഈ വൈദികമായ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ശരീരവ്യതിരിക്തമായ ആത്മജ്ഞാനത്തിന്റെ ആവശ്യം. ലൗകികമായ കർമ്മങ്ങൾക്ക് അവിടെ അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ ആത്മജ്ഞാനം കർമ്മസംബന്ധിയാണെന്നൊരു നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ പറയാം വൈദിക കർമ്മങ്ങൾ കാണും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ആ നിയമത്തിന് വ്യഭിചാരം വരുന്നു, മാറ്റം വരുന്നു. അപ്പൊ അങ്ങനെ മാറ്റം വരുന്ന ഒന്നിനെ നിയമമായിട്ട് സ്വീകരിക്കാൻ പറ്റും. നിയമം എന്ന് പറഞ്ഞാൽ മാറാത്തായിരിക്കും. അപ്പൊ കർമ്മസംബന്ധത്തെ അങ്ങനെ പറയാൻ കഴിയത്തില്ല. വൈദിക കർമ്മത്തിൽ ആത്മജ്ഞാനത്തിന് ബന്ധമുണ്ടെങ്കിലും ലൗകിക കർമ്മങ്ങളിൽ അതില്ലാത്തതുകൊണ്ട് വ്യഭിചാരനാഹി കേനചിത് ദ്വാരേണ. ഇവിടെ വ്യഭിചാരി എന്ന് പറയുന്നത് മാറിപ്പോകുന്നു. കേനചിത് എന്ന് പറയുന്ന ഇവിടെ ആത്മാവ്. അനഭ്യാരാതീത അധീതാനാമവി വാക്യനിമിത്തകൃത സംബന്ധവും അപ്രകരണത്തിൽ പഠിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു ആത്മാവരെ ദൃഷ്ടവ്യ എന്ന് പറയുന്നത് കർമ്മപ്രകരണത്തിലല്ല, പക്ഷെ ഇതിനെ കർമ്മവുമായി ബന്ധിപ്പിക്കാവുന്നതാണ്. അപ്രകരണ പഠിതമാണെങ്കിലും പറയുന്നു അതിന് അങ്ങനെ പറ്റിയില്ല. കാരണം ആ നിയമത്തിനെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കണം. ആത്മാവ് എന്ന് കേട്ടാൽ ഉടനെ അതിന് കർമ്മ സംബന്ധമുണ്ട്, അങ്ങനെ ഒരു നിയമം പറയാൻ ഒക്കത്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വാക്യനിമിത്ത കൃപ സംബന്ധോ നവകൽപ്പതേ അവ്യഭിചാരണ. വ്യഭിചാരമില്ലെങ്കിൽ അവകൽപ്പതയെ സ്വീകരിക്കാം, മാറ്റം വന്നാൽ സ്വീകരിക്കാൻ പറ്റത്തില്ല. കർത്താവ് വ്യഭിചാരി, പക്ഷെ കർമ്മകർത്താവ് എന്ന് പറയുന്നത് മാറ്റം വരുന്നു. ദ്വാരം ലൗകിക വൈദിക വ്യഭിചാരി ദ്വാരം, വ്യഭിചാരി ഉപായമാണ് എന്നുവെച്ചാൽ അത് മാറിപ്പോകുന്നതാണ്. രണ്ടിടത്തും ഒരുപോലെ അതിന് സ്വീകരിക്കാൻ പറ്റത്തില്ല. വൈദിക കർമ്മങ്ങളിൽ മാത്രമേ കർത്താവിനെ ഉപായമായി സ്വീകരിക്കാൻ പറ്റൂ. ലൗകിക കർമ്മങ്ങളിൽ അങ്ങനെ ഒരു കർത്താവിൻ്റെ ജ്ഞാനമോ അങ്ങനെ ഒരു ശരീരവ്യതിരിക്തമായ ഒരു കർത്താവോ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിൽ മനുഷ്യൻ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ശരീരവ്യതിരിക്തമായ ആത്മാവിനെ കുറിച്ചുള്ള ബോധത്തോടെ അല്ല പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കർത്തൃദ്വാര ജ്ഞാനം കർമാംഗം ഇങ്ങനെ നിയമം പറയാൻ പറ്റത്തില്ല. ആ നിയമത്തിന് മാറ്റം കാണുന്നു ലൗകിക കർമ്മങ്ങളിൽ. സംബന്ധമില്ല, സംബന്ധം വരുന്നില്ല. വാക്യാത് വിനിയോഗം, വാക്യം കൊണ്ട് നിങ്ങളൊരു ബന്ധത്തെ കണ്ടുപിടിക്കുക അത് ശരിയാവത്തില്ല. എന്തിന്? കർമ്മവും ആത്മജ്ഞാനവുമായിട്ട് ബന്ധത്തെ കണ്ടുപിടിക്കുക അത് സാധ്യമല്ല. വിനിയോഗം എന്ന് വെച്ചാൽ ബന്ധം, പരസ്പര സംബന്ധം. ആത്മജ്ഞാനത്തിനല്ലേ വ്യഭിചാരം സംഭവിക്കുന്നുള്ളൂ? ആത്മജ്ഞാനവും ആത്മാവും രണ്ടും. രണ്ട് കർത്താക്കളുണ്ടോ? ഈ കർത്തൃദ്വാര ജ്ഞാനം, കർത്താവ് എന്തായാലും അംഗമാണ്. അത് പക്ഷെ രണ്ടാവില്ലല്ലോ, കാരണം ലൗകിക കർമ്മം ചെയ്യുന്ന കർത്താവും വൈദിക കർമ്മം ചെയ്യുന്ന കർത്താവും ഒന്ന് തന്നെയല്ലേ? അവിടെ ഇങ്ങനെ ഒരു കർത്താവോ കർത്താവിന്റെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ശരീരവ്യതിരിക്തമായ കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവായ ഒരാത്മാവ്, അതിൻ്റെ ഒന്നും ആവശ്യം ലൗകിക കർമ്മങ്ങളിൽ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കർമ്മത്തിന് ശരീരവ്യതിരിക്തമായ ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടെങ്കിലേ സാധ്യമാകൂ. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും വേണ്ടേ? ഇല്ലല്ലോ, ലൗകിക കർമ്മങ്ങളിൽ ഇല്ലല്ലോ. കർമ്മസംബന്ധം സമർത്ഥിക്കാൻ കഴിയില്ല. അതെന്ന് പറയുന്ന കർത്താവ് വ്യഭിചാരിദ്വാരം, കർത്താവ് എന്ന് പറയുന്നത് മാറിപ്പോകുന്ന ഒരു ഉപായമാണ്. എന്തുകൊണ്ട്? ലൗകിക വൈദിക കർമ്മ സാധാരണ. കർത്താവ് എന്ന് പറയുന്നത് ഇവിടെ കർമ്മം ചെയ്യുന്നവൻ എന്ന് പറയുന്നത് പൊതുവാണ്, ലൗകികമായ കർമ്മത്തിലും വൈദികമായ കർമ്മത്തിലും. തസ്മന്ന തദ്വാരേണ ആത്മജ്ഞാനസ്യ കർത്തൃസംബന്ധ സിദ്ധി. അതുകൊണ്ടെന്നാണ് കർത്തൃദ്വാര ആത്മജ്ഞാനത്തിന് കർത്തൃസംബന്ധം യാഗസംബന്ധം പറയാൻ പറ്റത്തില്ല. വൈദിക കർമ്മം ചെയ്യുന്നതിനും ലൗകികർമ്മം ചെയ്യുന്നതിന് ചെയ്യുന്നവരുത്തം വേണം. പക്ഷേ ആ ചെയ്യുന്ന ഒരാള് ശരീരത്തിൽ നിന്ന് വേറിട്ടവനാണ് എന്നുള്ള ഒരു ബോധം ലൗകിക കർമ്മത്തിന് ആവശ്യം ഇല്ല. അതുകൊണ്ട് അങ്ങനെ നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ മുതലാണ് കർത്തൃദ്വാരേണ വാക്യാ തദ്വിജ്ഞാനസ്യ കൃതസംബന്ധം. അതാണ് ഇതുവരെ വിശദീകരിച്ചത്, അതിനെ നിഷേധിച്ചത്. അത് തീരുമാനിക്കാൻ ഒക്കത്തില്ല. തസ്മാ തദ്വാരേണ ആത്മജ്ഞാനസ്യ കൃതസംബന്ധ സിദ്ധിർത്തി, അതിനെ നിഷേധിക്കുന്നു. വ്യതിരേക വിജ്ഞാനസ്യ വൈദികേഭ്യ കർമ്മഭ്യോ അന്യത്ര അനുപയോഗ. വ്യതിരേക വിജ്ഞാനം എന്ന് പറയുന്നത് അത് വൈദികർമ്മത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് പറയുമ്പോൾ ലൗകികർമ്മങ്ങളെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. ലൗകികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ആത്മാവുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. വൈദികമായ കർമ്മം ചെയ്യുമ്പോൾ വ്യതിരേക ആത്മവിജ്ഞാനം കൂടിയേ തീരും എന്നുള്ളതാണ്. ആണ് വ്യതിരേക വിജ്ഞാനസ്യ വൈദികേഭ്യ കർമ്മഭ്യോ അനേത്ര അനുഭവ. മറ്റുള്ളടത്തും അതിൻ്റെ ആവശ്യം ഇല്ല, ലൗകിക കർമ്മങ്ങളിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. നഹി ദേഹവ്യതിരിക്ത ആത്മജ്ഞാനം ലൗകികേഷു കർമ്മസ് ഉപയോഗിച്ചത്. ദേഹവ്യതിരിക്തമായ ഒരു ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ലൗകിക കർമ്മങ്ങളിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ ശരീരവ്യതിരിക്തമായ ഒരു ആത്മാവിനെ കുറിച്ചുള്ള ബോധം ആവശ്യമില്ല. ഇന്നത്തെ അദ്വൈതികൾ ഒഴുകി, അദ്വൈതികൾ പറയും ഞാനല്ല കുടിക്കുന്നു, ഞാനല്ല തിന്നെ എന്നൊക്കെ പറഞ്ഞത്. എന്തേ ആവശ്യം പോലെ തന്നെയും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് പറയും. എന്നിട്ട് പറയും ഞാനല്ല കുടിക്കുന്നു, ഞാനല്ല തിന്നുന്നു. ഇത് ഇന്നത്തെ നാട്ടു നടപ്പ്, പണ്ടിങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവരുടെ കാലത്ത് പണ്ട് പറയുന്നു ലൗകിക കർമ്മങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ചുള്ള ബോധം എന്റെ ആവശ്യമൊന്നുമില്ല. വൈദികേഷു ദേഹപാദ ഉത്തരകാല ഫലേഷു ദേഹവ്യതിരിക്ത ആത്മജ്ഞാന മന്ത്രേണ പ്രവർത്തുന്ന ഉപദ്ധ്യത ഇത്യുപയോഗിച്ചതേ വ്യതിരേക വിജ്ഞാനം. പക്ഷേ നിങ്ങൾ വൈദിക കർമ്മത്തിലേക്ക് വരിക, ലൗകികം വിടുക. പറഞ്ഞത് ശരിക്കും ലൗകികവും വൈദികവും എന്നുള്ള വ്യത്യാസം അദ്വൈതത്തിലും കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണോ? അല്ലല്ലേ, ശരിക്കും അങ്ങനെ അദ്വൈതത്തിൽ ഇത് അല്ല ഞാൻ പറയുന്നത്, ഇതൊന്നും മനസ്സിലാക്കാതാണ് ഇന്ന് ആൾക്കാർ പറയുന്നതാണ്. എന്തോന്ന് വൈദികം, എന്തോന്ന് ലൗകികം, എന്തോന്ന് ശരീരവ്യതിരിക്തം. വെറും ആത്മാവ് എന്ന് പറയുന്ന ഒരു ശബ്ദം എടുത്തിട്ട് കളിക്കുന്നു മതപ്രഭാഷണത്തിൽ. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടാണ്? എന്തെങ്കിലും ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. അതാണ് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ ഉദ്ഘോഷിക്കുമ്പോൾ ഇതെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ? ഒന്നുമല്ല, അക്കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ വൈദികന്മാർ പറയുന്നത് നിങ്ങൾ ലൗകിക കാര്യമൊന്നും ഇവിടെ കൊണ്ടുവരണ്ട. എന്താണ് വൈദികേഷു ദേഹപാദ ഉത്തരകാല ഫലേഷു, വൈദിക കർമ്മങ്ങൾ അങ്ങനെയല്ല. അവിടെ ഫലം എപ്പോഴാണ് കിട്ടുന്നത്? ദേഹപാദ ഉത്തരകാലം, മരിച്ചതിന് ശേഷമാണ്. മരിച്ചതിന് ശേഷം ഇത് കിട്ടുമെന്ന് ഇവനെ വിശ്വസിപ്പിച്ചേ പറ്റൂ. അവനെ പൂർണ്ണമായും വിശ്വസിപ്പിച്ചാലേ അവൻ കർമ്മം ചെയ്യൂ. അവൻ കർമ്മം ചെയ്താലേ നമ്മുടെ ഒട്ടച്ചെലവ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ നടക്കും? എന്റെ പിന്നിൽ വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ. ദേഹത്തിന് ശേഷം അതല്ലേ വൈദികൻ തന്നെ പറയുന്നത്. ഇത് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതെ മരിച്ചതിന് ശേഷം പിന്നെ ഇത് സ്വർഗമുണ്ടോ ഇല്ലേ എന്നൊക്കെ എങ്ങനെ അറിയാം? ഒന്നും അറിയാൻ പറ്റില്ല. എന്തായാലും ഇതിനകത്തിടുന്ന് ശ്വാസം മുട്ടി മരിക്കാൻ പാടില്ല. അതുകൊണ്ട് വാതിലൊക്കെ കുറച്ച് വീതിക്ക് വയ്ക്കാം. യജ്ഞശാല നിർമ്മിക്കുമ്പോൾ യാജ്ഞികൻ പറയുന്നതായിട്ട് നേരത്തെ ഭാഷകാരൻ പറഞ്ഞില്ലേ? അപ്പൊ ഇതിലെന്തും ആർക്കും ഉറപ്പൊന്നുമില്ല. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നല്ല ഉറപ്പിനങ്ങ് പറയണം. നമ്മുടെ മനസ്സിൽ ഉറപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. മറ്റുള്ളവന്റെ മനസ്സിൽ ഇതിനെ അടിച്ചങ്ങ് ഉറപ്പിക്കണം. ഉറപ്പിച്ചാലേ എന്ത് നടക്കത്തുള്ളൂ? നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. ഈ വേദാന്തവും വൈദികനോടാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഭാഷകാരൻ. വേദാന്തം എല്ലാം വൈദികനോടാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ വേദാന്തം എല്ലാം വൈദികന് മാത്രമേ ബാധകമാവുള്ളൂ ഈ ചർച്ചകളെല്ലാം? അല്ല, അത് ഭാഷകാരനെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. എത്രയോ തവണ ഭാഷകാരൻ പറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് നമുക്കൊരു വേറൊരു പൊതുവേദാന്തം ആവാമല്ലോ. ആ നമ്മളിപ്പം അത് പറയല്ലോ, മുട്ടിയ പക്ഷം വയ്ക്കോലും എന്ന് പറയും. ദർഭ കിട്ടിയില്ലേ ഭാഷകാരൻ പറയും. അതല്ലേ ഞാൻ അത് എപ്പോഴും പറയുന്നത്, ശൂദ്രന്മാർക്കുള്ള അല്ല. എപ്പോഴും പറയാറില്ലേ ഇത്? അത് പറയാൻ പറ്റില്ല, കാരണം വേദാന്തം എല്ലാവരും ആത്മജ്ഞാനമല്ലേ എന്ന് നമുക്ക് പറയാം. ഭാഷ്യകാരന്റെ അഭിപ്രായം ഞാൻ പറയാം. ആത്മജ്ഞാനം പോലും ശൂദ്രന് പാടില്ല എന്ന് പറയാൻ പറ്റും? ഭാഷ്യകാരൻ പറഞ്ഞിട്ടില്ലോ ആത്മജ്ഞാനം പോലും ശൂദ്രൻ പാടില്ല. ഇതിലെന്തിനാ ഇതെന്തിനാ ചർച്ച ചെയ്യുന്നത്? വൈദികമായ ചർച്ച പാടില്ലെന്നേ പറയുന്നു. നമ്മൾ വേദത്തെ വേദം അധ്യയനം ചെയ്യുക, ഇനി അതൊക്കെ വരും. ഇവിടെ വേദം അധ്യയനം ചെയ്യുക അടുത്ത് വരുന്നുണ്ട്. അത് ചെയ്യുക, പിന്നെ വേദത്തെ കുറിച്ച് വിചാരം ചെയ്യുക. അത് വൈദികനെ പറ്റും. നിങ്ങളീ പറയുന്ന പുരാണവും ഇടപാടുകളൊക്കെയാണെങ്കിൽ പറ്റും. അപ്പൊ അത് എവിടെയും പ്രയോഗിക്കാല്ലേ? അതിപ്പോ അതുകൊണ്ടല്ലേ ഇപ്പം എന്താണ് സ്വാമിമാരെല്ലാം ടി വിയിൽ കൂടെ പറയുന്നു. അതായാലും മതി, ടി വി കേട്ടാലും മതി സത്സംഗം. കാലം മാറി. നമ്മൾ ശൂദ്രന് പാടില്ല എന്ന് പറയുന്നത് ഭാഷ്യകാരൻ പറയുന്ന ഈ ചർച്ച. ശൂദ്രനൊട്ടും പാടില്ല, സ്ത്രീകൾ അവിടെ ഇരിക്കാനേ പാടില്ല കേൾക്കുന്നുണ്ട്. സാമ്പ്രദായികമായി പഠിപ്പിച്ചിരുന്ന പല സ്ഥലങ്ങളിലും പണ്ട് ഉപനിഷത്ത് ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീകളെ ഇരുത്തത്തില്ലായിരുന്നു. അത് ഇരിക്കാൻ പാടില്ല, സ്ത്രീകൾ ഇരിക്കാൻ പാടില്ല. ഇനി അവർക്ക് ഇരുന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൂരെ എങ്ങാനും പോയിരുന്നു, പിന്നെ അത് മാറ്റിയാണ്. അങ്ങനെ കേൾക്കണമെങ്കിൽ കാമ്പൗണ്ടിൽ ദൂരെ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കും. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് മഴ പെയ്തത്. എനിക്ക് മഴ പെയ്തപ്പോൾ ഓടി അകത്ത് കയറി ചില സ്ത്രീകൾ. അന്ന് മുതൽ അതൊരു ആചാരമായി. ഈ ആചാരങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് കഥയല്ല, വിശേഷത്ത് കൈലാസാശ്രമത്തിൽ സംഭവിച്ച കാര്യമാണ്. ഞാനവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് കയറിയിരുന്ന് കേൾക്കാം, മാറി. പക്ഷെ അതൊരു ആചാരമായത് ഇങ്ങനെയാണ്, സ്ത്രീകൾക്ക് കയറിയിരുന്ന് കേൾക്കാൻ പാടില്ലായിരുന്നു. അവർ ദൂരെ വേണമെങ്കിൽ കാമ്പൗണ്ടിലിരിക്കാം. ആദ്യം അതും പാടില്ലായിരുന്നു എന്നാണ്. ആദ്യം ആ മലയിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ലായിരുന്നു. ഒരു ചെറിയൊരു മലയാണ്, അതിനകത്ത് അവിടെ സ്ത്രീക്ക് പ്രവേശനം വേണ്ടിയാണ്. അപ്പൊ സ്ത്രീകൾ എവിടെയും മലിഞ്ഞു കയറും. ഇന്നാണ് കയറാൻ പറയും. എന്ത് പറയും, അതിനെന്താ പേര് വരുന്നത്? ആക്ടിവിസം എന്ന് പറയും. പണ്ടത്തെ ആക്ടിവിസം അങ്ങനെയായിരുന്നു. അവരെങ്ങനെയെങ്കിലും മലയിൽ വരിഞ്ഞു കയറി. അവിടുത്തെ ചരിത്രത്തിലുള്ളതാണ്. മലയിൽ വരിഞ്ഞു കയറി അവസാനം ദൂരെ കാമ്പൗണ്ടിന്റെ ദൂരെ. ഇപ്പൊ ഇവിടെ ഇത് കണ്ടെത്തുകയാണെങ്കിൽ ആ പണിക്കാരൊക്കെ നിൽക്കുന്നിടത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങി. ജിജ്ഞാസയാണ്. അപ്പൊ അതനുവദിച്ചു. അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. അവരങ്ങോട്ട് ശ്രദ്ധിച്ചില്ല, കാരണം അവർക്കൊണ്ട് ഉപയോഗമുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. കേട്ടു നിന്നപ്പോഴാണ് ഒരു ദിവസം മഴ വന്നു. മഴ വന്നപ്പോൾ ഇവർ തിരിച്ച് അങ്ങോട്ട് ഓടിയില്ല, ഇങ്ങോട്ട് ഓടി. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഭക്തനിവാസ്, ഭക്തന്മാരെ താമസിച്ചില്ല. അങ്ങോട്ട് അവരോടിയില്ല, മനഃപൂർവ്വം തന്നെ ചില ഇങ്ങോട്ടോടി. ഇതിൻ്റെ അകത്ത് കയറി മഴയെ എന്താ വന്നെന്ന് ചോദിച്ചു. മഴ പുറത്ത് ശരിയിരിക്കാൻ പറഞ്ഞു. ആചാരങ്ങൾ ഇങ്ങനെയാണ്. അവർ മഴ അവരെ രക്ഷിച്ചതിന് ശേഷം ഇപ്പൊ അകത്തിരുന്ന് കേൾക്കാം, ഒരു തടസ്സമില്ല. ഇന്ന് ആരെങ്കിലും ആണ് ചെയ്യണമെങ്കിൽ എന്ത് പറയും? മറ്റേ പേര് പറയും, അടിയായി പിടിയായി കേസായി. ഇങ്ങനെയാണ് ഓരോ ആചാരങ്ങൾ വരുന്നത്, വരുന്നതും മാറുന്നതും. ഇത് ചരിത്രമാണ്, കഥ പറഞ്ഞല്ല. അവിടെ ഇപ്പോഴും പറയും ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവിടെ പറയുന്നു വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ദേഹപാദ ഉത്തരകാല ഫലേഷു ദേഹപാദത്തിന് ശേഷമാണ് ഫലം. ദേഹവ്യതിരിക്ത ആത്മജ്ഞാന മന്ത്രേണ, ദേഹവ്യതിരിക്തമായ ഒരു ആത്മജ്ഞാനത്തെ കുറിച്ച് ഇല്ലാതെ പ്രവർത്തന ഉപബദ്ധ്യതയെ പ്രവൃത്തി സംഭവിക്കത്തില്ല. ഉപയോഗ്യതയെ വ്യതിരേകിപ്പിക്കാൻ, അതുകൊണ്ട് കർമ്മത്തിൽ വ്യതിരിക്തമായ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ട് ആത്മാവിനെ പോലെ തന്നെ ജ്ഞാനവും കർമ്മ അംഗമാണ്. അങ്ങനെ അത് പുരുഷാർത്ഥത്തെ കൊടുക്കുന്നു, സ്വർഗാദി ഫലത്തെ കൊടുക്കുന്നു എന്നാണ് ആരുടെ അഭിപ്രായം? ജീവന്റെ.